ധികാരികാണ് അവസ്ഥ. ഇതുവരെ വ്യാഖ്യാനിച്ചത് സൂത്രത്തെ ഇവിടെ ഉപസംഹരിച്ചിരിക്കുന്നു. അധികാരത്തെ സംബന്ധിച്ച് ഒന്ന് ജ്ഞാനികളുടെ പ്രാരബ്ധം, അത് മറ്റൊന്ന് അധികാരപുരുഷന്മാരല്ല, രണ്ടും കൂടെ വ്യാഖ്യാനിച്ചു. എന്നുവെച്ചാൽ ജ്ഞാനഫലസ് അനേകാന്തികത തഥാച സിദ്ധിർ അവിശേഷണൈവ സർവേഷാം ജ്ഞാനാന്മോക്ഷം ദർശിച്ചു യോ ദേവാനാം പ്രത്യബുദ്ധ്യത സ ഏവ തദ്ഭവത് തഥാ ശ്രീനാം തഥാ മനുഷ്യാണ്. ഇതിങ്ങനെയെല്ലാം പറയുമ്പോൾ ആധികാരിക പുരുഷന്മാർ അവർ ഈശ്വര നിയോഗം കൊണ്ട് വീണ്ടും തുടരുന്നു, പല ജന്മങ്ങളെടുക്കുന്നു. ഇനി തത്വജ്ഞാനിയാണെങ്കിൽ പ്രാരബ്ധം കൊണ്ട് വീണ്ടും ശരീരയാത്ര നിർവഹിക്കുന്നു. ഇങ്ങനെ പല അഭിപ്രായം പറയുമ്പം ജ്ഞാനത്തിന് അനിശ്ചിതമായ ഫലമാണ് എന്ന് വരുമോ എന്നാണ് സംശയം. പക്ഷെ ജ്ഞാനം ജ്ഞാനാമുക്തി എന്നുള്ള സിദ്ധാന്തത്തിന് കോട്ടം തട്ടുമെന്നാണ്. പലതരത്തിലാണ് ഇവിടെ കാണുന്നത്. അതിന് സമാനം പറയുന്നു അങ്ങനെയല്ല, ജ്ഞാനാമുക്തി എന്നുള്ള സിദ്ധാന്തത്തിന് അതൊന്നുമില്ല. അത് അധികാര പുരുഷന്മാരെ സംബന്ധിച്ചാലും ശരി, ജ്ഞാനിയുടെ പ്രാരബ്ധത്തെ സംബന്ധിച്ചാലും ശരി, എല്ലാം മുക്തര് തന്നെയാണ്. അതിൽ പല അഭിപ്രായമില്ല. തഥാച ശ്രുതി അവിശേഷണൈവ സർവേഷാം തുല്യമായിട്ട് എല്ലാവർക്കും തത്വജ്ഞാനിയായാലും ശരി അധികാരപുരുഷനായാലും ശരി സർവർക്കും ജ്ഞാനാത്മോക്ഷം ദർശിക്കും. ജ്ഞാനാത്മോക്ഷം അതിനെ കാണിക്കുന്നു, അതിന് വ്യത്യാസമൊന്നുമില്ല. ശ്രുതി എന്ന് പറയുന്നത് യോ യോ ദേവാനാം പ്രത്യബുദ്ധ്യത, ദേവന്മാരിൽ ആരൊക്കെയാണ് ഇത് അറിഞ്ഞത്, സൈവ തഥാ ഭവത്, അവരെല്ലാവരും ആ പരമാത്മാവായി തന്നെ തീർന്നു. തഥാ യശുവിനാം തഥാ മനുഷ്യണം, യശുമാരിലും അങ്ങനെയാണ്, മനുഷ്യരിലും അങ്ങനെയാണ്. അപ്പം ഇവിടെ ഇത് ദേവന്മാർ ഋഷിമാർ മനുഷ്യർ എന്നിങ്ങനെ പ്രത്യേകിച്ച് പറയാൻ കാരണം ഈ മനുഷ്യരെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇതെല്ലാം ഒരു ഗണത്തിൽ പെടുത്തരുത്. തത്വജ്ഞാനം, പ്രാരബ്ധം, ലോകസംഗ്രഹ പ്രവൃത്തി എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുപോലെ കാണരുത്. മനുഷ്യരുടെ കാര്യം വേറെ, അവരുടെ പ്രാരബ്ധം അനുസരിച്ച് പോകുന്നു. ഇനി ഋഷിമാരുടെ കാര്യം വേറെ, വാമദേവനെ പോലെയുള്ളവർ അത് വേറൊരു ഗ്രൂപ്പിലാണ്. ഇനി ദേവന്മാരുണ്ട്, ഇവിടെ അതാണ് അധികാര പുരുഷന്മാർ എന്ന് പറയും. വസിഷ്ഠനെ പോലെയുള്ളവർ, ഉപാന്തര തമസ് എന്നെല്ലാം പറഞ്ഞു, അവർ വേറൊരു ഗണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കാരണം അവർ ദേവന്മാരാണ്, പക്ഷെ മനുഷ്യരായി മരുന്നു. അവരെ ഈശ്വരൻ നിയോഗിക്കപ്പെട്ടവരാണ്, അവർ അവരുടെ പ്രവൃത്തികൾ ചെയ്യുന്നു. അവരുടെ മുക്തിക്കും അവരുടെ ഈശ്വര നിയോഗം തടസ്സമല്ല. വാമദേവന്റെയും മറ്റും ഉദാഹരണം പറഞ്ഞു. അത് ജനിച്ചപ്പോൾ തന്നെ ജ്ഞാനികളായി ജനിക്കുന്നു. പിന്നെ സാധാരണ തത്വജ്ഞാനികൾ, മനുഷ്യരുടെ ഇടയിൽ വരുന്ന തത്വജ്ഞാനികൾ, ഇത് മൂന്ന് സ്ഥലത്തും ജ്ഞാനാത്മോക്ഷം എന്നുള്ളതിന് വ്യത്യാസമില്ല. പക്ഷെ മൂന്നും മൂന്ന് വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് ഒരാളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വേറെടുത്ത് യോജിപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ദേവന്മാർക്ക് ദേവന്മാർ തന്നെ പലതരത്തിലുണ്ട്. ചിലർ അതാത് ലോകങ്ങളിൽ കഴിയുന്നവരുണ്ട്, അവർക്ക് കൽപ്പാന്തത്തിലെ മോക്ഷം ഉണ്ടാകും. അപ്പോൾ ദേവന്മാർക്കങ്ങനെ ഈശ്വര നിയോഗം കൊണ്ട് പല ശരീരങ്ങളും മറ്റും, അതുപോലെ മനുഷ്യന് സംഭവിക്കുമോ? ഇത് രണ്ടും ഒന്നായി കണ്ടത്. ജ്ഞാനാന്തരീക്ഷിച്ച ഐശ്വര്യാദി ഫലേഷു അസക്ത മഹർഷയ. ഋഷിമാരുടെ കാര്യം പറയുന്നു, മനുഷ്യരെ അതുപോലെ കണക്കാക്കാൻ പാടില്ല. അവർ പലതരം ഉപാസനകളിൽ ഏർപ്പെട്ടിട്ട് അതിൻ്റെ ഫലത്തിൽ ആസക്തരായി പല ലോകങ്ങളിൽ കഴിയുന്നവരുണ്ട്. അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതും മനുഷ്യരുമായിട്ട് യോജിപ്പിക്കാൻ പാടില്ല. ഞാനാന്തരീക്ഷിച്ച ഞാനെന്ന് പറഞ്ഞ അവിടെ ഉപാസന, പല പല ഉപാസനകളിൽ എങ്ങനെയുള്ള ഐശ്വര്യാദി ഫലേഷു ആസക്ത, ഐശ്വര്യാദി ഫലങ്ങൾ, അണിമാദി ഐശ്വര്യങ്ങൾ, അത് വൈദിക ഉപാസനകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിൽ ആസക്തി ഉള്ളവരാണ്, അതുകൊണ്ട് പല ഉപാസനകളിൽ ഏർപ്പെടുന്നു. ശിർമഹർഷയ, അങ്ങനെയുള്ള മഹർഷിമാരുണ്ട്. അതൊരു പ്രത്യേക ഗുണമാണ്. അവരതാത് ലോകത്തിൽ ഐശ്വര്യാദി യോഗങ്ങളോടുകൂടി കഴിയുന്നു. അവർക്കെന്ത് സംഭവിക്കുന്നു? തേ പശ്ചാത്ത ഐശ്വര്യക്ഷയ ദർശനേന നിർഗുണ പരമാത്മജ്ഞാനേ പരിനിഷ്ഠ കൈവല്യം പ്രാപുഹു ഇതി ഉപപദ്ധ്യതേ. അങ്ങനെയുള്ള മഹർഷിമാർ അവരും ഐശ്വര്യക്ഷയ ദർശന, ഐശ്വര്യക്ഷയത്തെക്കുറിച്ചുള്ള വിവേകം അവർക്കുണ്ടാകും. ഇതൊക്കെ നശിച്ചു പോകുന്നതാണ്. തത്വജ്ഞാനം ഇല്ലാത്തതുകൊണ്ടല്ല, അവർക്ക് തത്വജ്ഞാനം ഉണ്ടെങ്കിലും അവർക്ക് ഇതിൽ താല്പര്യം വരുന്നു, ഐശ്വര്യങ്ങളിൽ താല്പര്യം വരുന്നു. അതുകൊണ്ട് ആ വിവേകം ഉണ്ടാവണം, ഇത് ക്ഷയിക്കുന്നതാണ് എന്നുള്ള വിവേകം ഉണ്ടാവണം. ഉണ്ടായിട്ട് നിർഭുണ്ണാഹ വിരക്തന്മാരായി പരമാത്മജ്ഞാനെ പരിനിഷ്ഠ, പിന്നീട് അവർ പരമാത്മജ്ഞാനത്തിൽ നിഷ്ഠയുള്ളവരായിത്തീരുന്നു. എന്ന് പറഞ്ഞാൽ മുമ്പ് ജ്ഞാനം ഉണ്ടായെങ്കിലും അവർ നിഷ്ഠയുണ്ടായിട്ട് അവരുടെ ആഗ്രഹം ഈ ഐശ്വര്യാദി യോഗങ്ങളിലായിരുന്നു. നിഷ്ഠ വരാത്തുകൊണ്ടാണ് അതിൻ്റെ ഫലങ്ങളെ അനുഭവിച്ചു കഴിഞ്ഞത്. കാരണം ഋഷിമാർ എല്ലാം വേദ അധ്യയനം ചെയ്തവരാണ്. അവർക്ക് ഇത് അറിയാമെന്നുള്ള കാര്യമാണ്. പക്ഷെ അറിഞ്ഞാലും അതിന് നിഷ്ഠ വേണ്ടേ? നിഷ്ഠ വരുന്നില്ല. പക്ഷെ എന്ന് വെച്ചാൽ വിരക്തിയുടെ കുറവ്. അപ്പോൾ അവരും നിർവിണ്ണന്മാരായി വിരക്തന്മാരായി പരമാത്മജ്ഞാനത്തിൽ പരിനിഷ്ഠയുള്ളവരായി കൈവല്യം പ്രാപ്തു, മോക്ഷത്തെ അവരും പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളത് യുക്തം തന്നെ. അപ്പോൾ തത്വജ്ഞാനമുള്ളവർ തന്നെ പല വിഭാഗങ്ങളിലായിട്ട് പലതരത്തിൽ കാണപ്പെടുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ദൃഷ്ടാന്തത്തെ എടുത്തിട്ട് തത്വജ്ഞാനി ഇങ്ങനെ ആകാമോ, അല്ലെങ്കിൽ തത്വജ്ഞാനി ഇങ്ങനെ ആകണ്ടേ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അതാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മണാസഹത്തെ സർവേ സംപ്രാപ്തേ പ്രതിസഞ്ചരേ പരസ്യാന്തി കൃതാത്മാനഃ പ്രവിശ്യന്തി പരംപദം ഇതി സ്മരണാത്. അങ്ങനെ സ്മൃതിയിലും പറയുന്നു, പുരാണങ്ങളെ പറയുന്നു. ഹേ സർവേ, ഇനി ബ്രഹ്മലോകത്തിൽ എത്തിപ്പെടുന്നവർ ഉപാസനാശക്തിയുണ്ട്, അവരെല്ലാവരും സംപ്രാപ്തി പ്രതിസഞ്ചരെ പ്രളയം പ്രാപ്തമാകുമ്പോൾ, കൽപ്പപ്രളയം പിന്നീട് അടുത്തൊരു കൽപ്പം ആരംഭിക്കുന്നു, ആണ് കൽപ്പപ്രളയം. അതെല്ലാം പുരാണങ്ങളിൽ പറയുന്നതാണ്, പുരാണ പ്രമാണമല്ല. ഇതിന് വേറെ മനുഷ്യന് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും കഴിയത്തില്ല. അത് സമ്പൂർണ്ണ പ്രപഞ്ചത്തിനും സൂര്യചന്ദ്രാദികൾക്കും ഭൂമിക്കുമെല്ലാം അണ്ടകടാഹങ്ങൾക്കെല്ലാം പ്രളയം സംഭവിക്കുന്ന കൽപ്പാന്തത്തിൽ പരസ്യന്തി ആ ഹിരണ്യഗർഭന്റെ അവസാനത്തിൽ, ഹിരണ്യഗർഭനും തന്റെ ഡ്യൂട്ടി അവസാനിപ്പിച്ച് മുക്തനായിത്തീരുമ്പോൾ പിന്നെ ഈശ്വര നിയോഗവുമില്ല. ഹിരണ്യഗർഭനും മറ്റും ആ സ്ഥാനത്തിരിക്കുന്ന ഈശ്വര നിയോഗം കൊണ്ടാണ് അതും അവസാനിക്കുന്നു. കൃതാത്മാനഹ, ശുദ്ധന്മാരായി. ശുദ്ധന്മാർ എന്ന് പറഞ്ഞാൽ ഐശ്വര്യാദികളിൽ അസക്തരായിരുന്നു പറഞ്ഞു. മണിമാലി ഐശ്വര്യങ്ങളിലുള്ള ആസക്തിയും പോയിട്ട് അതിൽ നിന്നും മുക്തരായി. പ്രവിശന്തി പരം പദം, പരമമായ പദത്തെ പ്രവേശിക്കുന്നു എന്നുവെച്ചാൽ മുക്തിയെ പ്രാപിക്കുന്നു. ഇതി സ്മരണ അവിടെയുള്ളവർക്കും മുക്തി ലഭിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്, തത്വജ്ഞാനാത് മുക്തി എന്നുള്ളതിന് ഒരിടത്തും ദോഷമില്ല. പ്രത്യക്ഷ ഫലത്വച്ച ജ്ഞാനസ്യ ഫല വിരഹ ആശങ്ക അനുപത്തി കർമ്മം ഫലേഹി സ്വർഗാദോ അനുഭവ അനാരൂഢേ സ്യാദാശങ്ക ഭവേദ്വാ നവേദി. അനുഭവാരൂഢം തു ജ്ഞാനഫലം യത് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മേതി ശ്രുതേഹേ തത്വമസി ഇതി ച സിദ്ധവത് ഉപദേശ. പിന്നെ ബാക്കിയുള്ള ഫലങ്ങൾ, ബ്രഹ്മലോകപ്രാപ്തി വരെയുള്ള ഫലങ്ങൾ ശാസ്ത്രം ഇവിടെ മനുഷ്യന് ഉപദേശിക്കുകയാണ്. മനുഷ്യനാണത് ശ്രവിക്കുന്നത്. പല കാര്യങ്ങളും മരണശേഷം സംഭവിക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടി വരും. അങ്ങനെ വിശ്വസിച്ചാൽ മുന്നോട്ട് പോകുന്നു. പ്രധാനമായിട്ടും സ്വർഗം പോലെയുള്ള കാര്യങ്ങളാണ്. സ്വർഗം, അധിഷ്ഠം, ഇതിനൊന്നും പ്രത്യക്ഷം പ്രമാണമല്ല, പ്രത്യക്ഷ പ്രമേയമില്ല. അപ്പോൾ അത് അനുഭവത്തിൽ എത്തിച്ചേരണമെങ്കിൽ മരിക്കണം, മരണശേഷമേ ഉള്ളൂ. അപ്പം മരണശേഷമുള്ള സ്വർഗത്തെക്കുറിച്ച് വൈദികന്മാർക്ക് തന്നെ ആശങ്കയാണ്. അതാണ് മുമ്പ് ഉദാഹരണം പറഞ്ഞത്. യാഗശാല നിർമ്മിക്കുമ്പോൾ തന്നെ വൈദികൻ ആശങ്കിക്കുകയാണ്, ഇതെല്ലാം കഷ്ടപ്പെട്ട് സ്വർഗമുണ്ടോ ഇല്ലയോ ആർക്കറിയാം, ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം. അതിന് ഒരു കേവല വിശ്വാസത്തിലാണ് എല്ലാം ചെയ്യുന്നത്. അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിപ്പിച്ചിരിക്കുകയാണ് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടും. അതിലൂടെ അനുഭവം, ഇവിടെ മരിക്കുന്നതിന് മുമ്പ് അനുഭവമില്ല. ഇത് പറയുന്നത് മീമാംസകരുടെയും മറ്റ് സിദ്ധാന്തത്തെ വെച്ചുകൊണ്ടാണ്. മീമാംസം പറയുന്നു അങ്ങനെ ഒരു സ്വർഗം മരണശേഷമേ ഉണ്ടാവും. ഇനി ആത്മാവിനെ സംബന്ധിച്ച് അവരെന്താ പറയുന്നത്, അനുമാനിക്കാനേ പറ്റും. പ പ്രത്യക്ഷാനുഭവമില്ല. സ്വർഗം പോലെ തന്നെ പരോക്ഷമാണ്. ശ്രുതി പറയുന്നു ഇവിടെ സ്വർഗം സ്വർഗത്തിന് വേണ്ടി കർമ്മം ചെയ്താൽ സ്വർഗം കിട്ടും. അപ്പൊ സ്വർഗം കിട്ടാൻ ഒരാൾ വേണം. സ്വർഗത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നവനിവിടെ മരിക്കുന്നു. ഇപ്പൊ ശരീരാതിരിക്തമായ ഒരാത്മാവ് ഉണ്ടായാലേ മതിയാകും എന്നൊരു ശ്രുതി പ്രമാണമാണ്. പണ്ട് അർത്ഥാപത്തി പ്രമാണത്തിലൂടെ അല്ലെങ്കിൽ അനുമാനത്തിലൂടെ ഓഹിക്കുകയാണ് ശരീരവ്യതിരിക്തമായി ഒരാത്മാവുണ്ട്, അതാണ് സ്വർഗമാകുന്ന ഫലത്തെ അനുഭവിക്കുന്നത്. വെറും അനുമാന സിദ്ധമാണ്. താർക്കികന്മാരും നൈയായികന്മാരങ്ങനെ ചിലർ അഹമനുഭവത്തിലൂടെ സിദ്ധമാണെന്ന് പറയും. പൂർണ്ണമായ രൂപം പ്രത്യക്ഷമല്ലെങ്കിലും ആ അനുഭവത്തിലൂടെ ആത്മാവിനെയാണ് അറിയുന്നത്, അങ്ങനെ പറയുന്നവരുമുണ്ട്. അപ്പൊ പ്രത്യക്ഷമായ അനുഭവം ഇല്ലാത്തതുകൊണ്ട് ആത്മാവെന്ന് പറയുന്ന ഒരു സാധനം ഇല്ലെന്നാണ് ചാർവാകനും മറ്റും പറയുന്നത്. അനുഭവത്തിൽ വരാത്ത എങ്ങനെ ഒന്നിനെ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? അതിനെ അടുത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് എങ്ങനെ ആത്മാവിനെ സ്വീകരിക്കാൻ കഴിയും? ഇപ്പം മരണശേഷം ഇത് അനുവർത്തിക്കുന്നു എന്ന് കൽപ്പിക്കേണ്ടി വരും എന്നാണ് അവർ പറയുന്നത്. പ്രമാണശ്രുതി. പക്ഷെ ഇവിടെ അദ്വൈതി പറയുന്ന അതല്ല, ആത്മാ പ്രത്യക്ഷമാണ്. കർമ്മഫലം സ്വർഗാദികൾ പ്രത്യക്ഷമല്ല, ജ്ഞാനഫലം മുക്തി പ്രത്യക്ഷമാണ്. അത് പിന്നെ എങ്ങനെയാണ് മുക്തി പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ എങ്ങനെ സ്വീകരിക്കും? ഭാഷ്യം പറയുന്നത് മുക്തി എന്ന് പറയുന്നത് സ്വരൂപം തന്നെ, അതിന്റെ സമ്യജ്ഞാനം കൊണ്ട് സ്വരൂപം തന്നെ മുക്തി എന്നറിയുന്നു. സമ്യജ്ഞാനം തന്നെ അറിയുന്നു. സ്വരൂപത്തിനപ്പുറം ഒരു മുക്തിയില്ല എന്ന് പറയും. അല്ല ചിലർ പറയുന്നു അതങ്ങനെ ശരിയാകും, സ്വരൂപം മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജ്ഞാനിയെ സംബന്ധിച്ചും അജ്ഞാനിയെ സംബന്ധിച്ചും എല്ലാവരുപോലെ ആരുടെ സ്വരൂപമാണ് മുക്തമല്ലാത്തത്. അപ്പം വളരെ കഷ്ടപ്പെട്ട് ശമദമാദികളൊക്കെ ശീലിച്ച് ജ്ഞാനത്തെ പ്രാപിച്ചിട്ട് എന്താ വിശേഷത? കൊണ്ടെന്ത് സാധിക്കണം? ഞാൻ സമ്പാദിച്ചില്ലെങ്കിലും സ്വരൂപം മുക്തം തന്നെ, സമ്പാദിച്ചാലും മുക്തം. പിന്നെ കഷ്ടപ്പെട്ട് ജ്ഞാന സമ്പാദനം കൊണ്ടെന്താ? അതുകൊണ്ട് ഒരു കൂട്ടർ പറയുന്നു അതുപോലെ മുക്തി എന്ന് പറയുമ്പോൾ അത് സ്വരൂപം പോരാ, ആ മുക്തി അനുഭവപ്പെടണം എന്ന് പറയുന്നു. മുക്തി എങ്ങനെ അനുഭവപ്പെടുന്നു? മുക്തി ജ്ഞാനം കൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജ്ഞാനം കൊണ്ട് മുക്തി എങ്ങനെ അനുഭവപ്പെടുന്നത്? അവിടെ സമാധി. സമാധിയിൽ ആണ് മുക്തി എന്ന് പറയുന്നത്. സ്വരൂപം മുക്തമാണ്, അതെല്ലാവർക്കും സമം, പക്ഷിമൃഗാദികൾക്ക് സമം. അപ്പോൾ അത് പോരാ, മുക്തി എന്ന് പറയുന്നത് സമാധിയിലാണ്. സമാധിയിൽ മുക്തി എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ മുക്തി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ആത്മാവ് മുക്തമെന്ന് പറയുന്നത്? ആത്മാവിനെ ഒന്നും തന്നെ സ്പർശിക്കുന്നില്ല, ഒന്നും തന്നെ ബാധിക്കുന്നില്ല. സുഖദുഃഖാദികളോ ഓരോ ജീവന്മാരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനന മരണങ്ങളോ അതിൽ ഉൾപ്പെടുന്നതാണ് ബാക്കിയെല്ലാം. ഒന്നും തന്നെ ആത്മാവിനെ ബാധിക്കുന്നില്ല. അങ്ങനെ ബാധിക്കാതിരിക്കുന്നതാണ് മുക്തി. അപ്പൊ അങ്ങനെ ബാധിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? അതിനറിയാതിരിക്കണം. ജനന മരണങ്ങളെയും സുഖദുഃഖാദികളെയും അറിയാതിരിക്കണം. എന്നാൽ പിന്നെ ഉറങ്ങിയാൽ പോരെ. അതുപോലെ ആത്മാവിനെ അറിഞ്ഞുകൊണ്ടുവരിക്കണം. രണ്ടും വേണം. ആത്മാവിനെ അറിയണം. ആത്മാവിനെ അറിയുമ്പോൾ കൊതുകടിച്ച് അറിയാനും പാടില്ല. എന്നാലേ മുക്തിയാവും. അല്ലെങ്കിൽ കൊതുകടിക്കുന്നതിൽ നിന്നുള്ള മുക്തി എങ്ങനെ വരും? തമാശയല്ല, അതിൻ്റെ സാരം അതാണ്. നിങ്ങൾ മുക്തനെന്ന് പറയുന്നു, കൊതുകടിച്ച ഒരടി കൊടുക്കും, അവൻ എവിടെയാ മുക്തി? ഹിംസിച്ചില്ലേ കൊതുക്? അതൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ പിപാസാദികളിൽ നിന്നെല്ലാം മുക്തനാകണമെങ്കിൽ അതാണ് മുക്തി. മറ്റേ സർവസാധാരണമാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്ന പ്രത്യക്ഷ ഫലം. മുക്തി എന്ന് പറയുന്ന അതാണ്. അങ്ങനെ ഒരവസ്ഥയിൽ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയുന്നില്ല. അറിയുന്നില്ല എന്ന് മാത്രമല്ല, ആത്മാവിനെ അറിയാനും പറ്റുന്നുണ്ട്. അപരോക്ഷമായ ജ്ഞാനം കൊണ്ട് ആത്മാവിനെ അറിയിച്ച് സ്വദുഃഖാദികളൊന്നും തന്നെ സ്പർശിക്കുന്നില്ല എന്നറിയും. അതാണ് മുക്തി. അല്ലാതെ സ്വരൂപമാണ് മുക്തി. എന്ന് പറഞ്ഞാൽ അതൊരു വാചാടോപമാണ്. വാക്കുണ്ടങ്ങനെ പറയുന്നേ ഉള്ളൂ. വ്യക്തി ശരിക്കും മുക്തനല്ല, കാരണം അയാളെ സുഖദുഃഖങ്ങൾക്കെല്ലാം വിധേയനായി പോകുന്നു. ജ്ഞാനസംഗനാണെന്ന് പറയുന്നു, പക്ഷെ എല്ലാ ഭാരവും ചുമന്നുകൊണ്ട് കിടക്കുന്നു. ജനകനെ പോലെ സ്വയം പറയുന്നു ഞാൻ അസംഗനാണ്, പക്ഷെ ഭാരങ്ങളെല്ലാം ഉണ്ട്. മുക്തനാണ് നിരന്തരം പറഞ്ഞാൽ കേട്ടു പറയാനും കുറച്ചു പേര് കാണും. താനും പറഞ്ഞു, കുറച്ച് ആൾക്കാരും പറഞ്ഞു കഴിഞ്ഞാൽ മുക്തനായി, മുക്തനെന്ന് പ്രശസ്തനായി. ഇതാർക്കും പറയാം? പറയുന്നു. അതുകൊണ്ടല്ല, സമാധി തന്നെ ഇരിക്കണം. അങ്ങനെ സമാധി ഇരുന്നു കഴിഞ്ഞാൽ സമാധിയുടെ അടയാളം എന്താ? അവിടെ വേണോ എന്താ? ഞാനിപ്പോൾ കണ്ണടച്ചിട്ട് പറയണം ഞാനിപ്പോൾ സമാധിയിലാണ്, മതിയോ? അതുപോലെ ക്ഷുത് പിപാസാദികളെല്ലാം നിവർത്തിക്കണം. വിശപ്പും ദാഹവും അതിനോടൊപ്പം അന്നപാനാദികളെല്ലാം വിടണം. അങ്ങനെ ശരീരത്തിൻ്റെ അന്നപാനാദികളെല്ലാം വിട്ടു കഴിഞ്ഞാൽ സമാധിയിൽ മരിച്ചു പോകത്തില്ലേ? പോട്ടെ, അങ്ങനെ മരിക്കണം. ആ, ഇത് സാധിക്കാത്തവരാണ് ചിലർ. പട്ടിണി കിടന്ന് മരിക്കുന്നു. ഇവിടെ സമാധിയില്ല, പകുതിയുണ്ട്. പകുതിയിൽ അത് പിന്നെ വേറൊന്നുണ്ട്, മാറാത്ത വ്യാധികളോ അങ്ങനെ എന്തെങ്കിലും വന്ന് കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ ജീവിതാശ നഷ്ടപ്പെടുമ്പോൾ പ്രായ ഉപവേശത്തിലൂടെ മരിക്കാം. ജൈനന്മാരുടെ സിദ്ധാന്തം, ജൈനന്മാരാണ് അതിന് വലിയ എന്താ കുഴപ്പം മരിച്ചു കളയുക. അങ്ങനെ പ്രായ ഉപവേശത്തിലൂടെ മരിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഊർധ്വലോകങ്ങളിലേക്ക് ജീവൻ പോകും. അവർക്ക് അതിൻ്റെതായ അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും എല്ലാം ഉണ്ട്. അതിൽ നിന്നാണ് ഈ പ്രായോപവേശം വന്നത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ശാസ്ത്രസമ്മതമായ കാര്യം. ഇവിടെ അതല്ല, സമാധി വന്ന് ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം നിലച്ചു പോകുമ്പോൾ ശരീരം പതിച്ചു പോകും, മരിക്കുന്നു സമാധി. അപ്പൊ അതാണ് പ്രത്യക്ഷ ഫലമെന്ന് ഒരു കൂട്ടർ പറയുന്നു. ഈ രണ്ടു കാര്യത്തിനും അത്ര വ്യത്യാസമുണ്ട്. രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിയോജിപ്പുണ്ട്. സമാധിയിൽ ശരീരം നശിച്ചു പോകുന്നു എന്ന് കഴിഞ്ഞാൽ അതിലെന്താ ആക്ഷേപം പറയുന്നത്? ഇതാണ് സമാധി, ശരീരം നശിക്കുന്നതിന് അദ്വൈതജ്ഞാനം വേണ്ടല്ലോ, യോഗികളും അതല്ലേ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ സമാധിയിൽ ശരീരം നശിച്ചു പോകുമ്പോൾ അവർ ജനിക്കുമോ ജനിക്കത്തില്ല? യോഗികളെ സംബന്ധിച്ചിടത്തോളം അദ്വൈതി പറയുന്നതനുസരിച്ച് അവർ വീണ്ടും ജനിക്കണം, ഭേദജ്ഞാനത്തോടുകൂടി അമരിക്കുന്നു. അതിന് അത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്തിട്ട് മരിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ എന്താ വ്യത്യാസം? യോഗിയും നിങ്ങളും തമ്മിൽ. ഇനി യോഗിയെ സംബന്ധിച്ച് പറയുന്നു, അവർ മണിമാതി ഐശ്വര്യയുക്തന്മാരാണെങ്കിൽ അങ്ങനെ സമാധിയിൽ വന്ന് ഈ ശരീരത്തെ നശിപ്പിച്ചിട്ട് കൽപ്പാന്തം വരെ ദിവ്യമായ ശരീരത്തോടുകൂടി ഇരുന്ന് കളയും എന്ന് പറയുന്നു. അതിങ്ങനെ ഖേചരന്മാരായി ആകാശചാരികളായൊക്കെ അവർ സഞ്ചരിക്കും, അത് മുക്തിയാകുന്നു. ഇല്ലല്ലോ, അവന് അദ്വൈതജ്ഞാനവും തമ്മിൽ എന്താ വ്യത്യാസം? അത് പ്രപഞ്ച സത്യത്വ ബുദ്ധിയുള്ളവർക്കാണ് അതിൻ്റെ ആവശ്യം എന്ന് മറ്റൊരു കൂട്ടർ പറയും. പിന്നെ നിങ്ങൾ തത്വജ്ഞാനമാണ്, ഇത് തന്നെ അസത്യമാണ്. അപ്പൊ അസത്യമാണെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ അവർ പറയും, നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടല്ലോ വിശപ്പും ദാഹവും ഇതെല്ലാം, പറയുന്നത് തത്വത്തിലില്ലല്ലോ. ഇതെല്ലാം ഉണ്ട് എന്നനുഭവപ്പെടുമ്പോഴും തത്വത്തിലില്ല എന്നുള്ള നിശ്ചയമുണ്ടല്ലോ. തനിക്ക് ജനന മരണങ്ങളില്ല എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞു, രോഗാദികൾ തന്നെ ബാധിക്കുന്നില്ല എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞു, പിന്നെ ഇതൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ശരി, വീണ്ടും നിങ്ങൾ കൊണ്ടു എന്ന് പറയണമെങ്കിൽ അത് ആരോപം മാത്രമാണ്. അസത്യത്തെ ആരോപിക്കുന്നു, അസത്യത്തെ ആരോപിച്ചു കഴിഞ്ഞാൽ അത് അധിഷ്ഠാനത്തെ ബാധിക്കുന്നില്ല, അധിഷ്ഠാനമായ തന്റെ സ്വരൂപത്തെ ബാധിക്കുന്നില്ല. ഇതാണ് തത്വജ്ഞാനിയുടെ നിലപാട്. ഉണ്ട് ഇല്ല എന്നുള്ളതല്ല, ഉണ്ടായിരിക്കട്ടെ ഇല്ലായിരിക്കേ, ഉണ്ടായിരിക്കുന്നുണ്ടും വിശേഷമില്ല, ഇല്ലാതിരുന്നിട്ടും വിശേഷമില്ല. ജാഗ്രതയിലത് ഉണ്ടായിരുന്നു, അതുകൊണ്ടും വിശേഷം. സുഷുപ്തിയിലതൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് വിശേഷമില്ല. അവിടെ മുഖ്യം വിശേഷത എന്ന് പറയുന്നത് തത്വജ്ഞാനമാണ്. അപ്പൊ ആ ജ്ഞാനത്തിനാണ് അനുഭവ എന്ന് പറയുന്നത്. ആ ജ്ഞാനഫലമായ മുക്തി, ജ്ഞാനവും അനുഭവമാണ്. ഇവിടെ ഫലം അനുഭവിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്, ജ്ഞാനഫലമായ മുക്തി അനുഭവിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. സമാധിയിലിരിക്കുന്നവൻ പറയും, ഞാൻ ജ്ഞാനഫലമായ മുക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, കാരണം ഞാൻ സമാധിയിൽ ബ്രഹ്മത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, മാത്രമല്ല പ്രപഞ്ചമൊന്നും എന്നെ സ്പർശിക്കുന്നുമില്ല, എനിക്ക് അന്നപാനാദികളൊന്നും വേണ്ട, എന്നെ കൊതുകും കടിക്കത്തില്ല, പാമ്പും കടിക്കത്തില്ല, എല്ലാത്തിനും നമുക്കനായിരിക്കുന്നു. ഇവിടെ പറയുന്ന എന്താണ്? സമയജ്ഞാനം, സമയജ്ഞാനം എന്ന് പറയുന്നത് തത്വത്തെ തന്നെ എന്തുകൊണ്ട്? സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ, ബ്രഹ്മസ്വയം അപരോക്ഷമായിരിക്കുന്നു, അത് തന്നെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ആ തത്വത്തെ അറിയുന്നവൻ തന്നെ തന്റെ അറിവിനെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ ഒന്നിനും അപരോക്ഷമായിരിക്കുന്ന ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി അറിയുന്നില്ല. അന്യമായി ഒന്നില്ലെങ്കിൽ പിന്നെ അതിനെ ഇല്ലാതാക്കാൻ അതിനെ നശിപ്പിക്കാൻ പിന്നെ സമാധിയുടെ ആവശ്യം തോന്നും. അന്യമായ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അതിനെയൊക്കെ ഒതുക്കാൻ വേണ്ടി സമാധിയുടെ ആവശ്യം. തനിക്ക് ശത്രുക്കളുണ്ട്, എപ്പോഴും ആക്രമണത്തെ എപ്പോ വരും എന്ന് അറിയാൻ പറ്റില്ല. ഏത് സമയം ആക്രമണം വരാമെന്ന് ഭയം ഉണ്ടെങ്കിൽ താൻ വാളും കൊന്തുമായിട്ടൊക്കെ ഇരിക്കും. ശത്രുഭയമില്ലെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യം. ശത്രുഭയമില്ല, എത്ര വാളും കുന്തും എല്ലാം ഉണ്ടായിരുന്നാലും സുഷുപ്തിയിൽ അതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ട്. അവിടെ ശത്രുവില്ല, ആയുധങ്ങളുടെയും ആയുധങ്ങളെല്ലാം അവിടെ നിരുപയോഗമാണ്, അതിനൊന്നും ഉപയോഗം. സമാധി എന്ന് പറയുന്ന ആയുധം ഇവിടെ ആവശ്യമില്ല, ഇല്ലാത്തതിന് നശിപ്പിക്കാൻ വേണ്ടി എന്തിനു ആയുധം. അത് ജ്ഞാനത്തിനുള്ള ദൃഢത. സംശയവിപരീതമായ ജ്ഞാനം സ്വതുക്കാദികൾ ബാധിക്കത്തില്ല. സ്വതുക്കാദികൾ ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് സത്യത്വ ബുദ്ധി ഉണ്ടെങ്കിൽ ഉള്ളപ്പോഴാണ് അത് ബാധിക്കുന്നത്. അതിന് സത്യത്വ ബുദ്ധി ഉള്ളപ്പോഴും തത്വത്തെ അറിയാതിരിക്കുമ്പോഴും, ഇത് രണ്ടുമാണ് സാധാരണ സംഭവിക്കുന്നത്. തത്വത്തെ അറിയുന്നില്ല സുഖദുഃഖാദികൾ, സത്യത്വ ബുദ്ധി. അപ്പോൾ പറയും സുഖം ബാധത്തെ, സുഖം ബാധിക്കുന്നു, ദുഃഖം ബാധിക്കുന്നു, ശീതം ബാധത്തെ, ശീതം ബാധിക്കുന്നു, ഉഷ്ണം ബാധിക്കുന്നു എല്ലാം പറയും. അത് ശരിയാണ്. പക്ഷേ തത്വത്തിൽ നിന്ന് അന്യമായി ഇതൊന്നും നിലനിൽക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ബാധ? രണ്ടുമുണ്ടോ? ഇപ്പൊ ഉണ്ടോ? അതേ വെറുതെ പറയുന്ന അതേന്ന്. ഇത് രണ്ടും ഉണ്ടാവും, ഒരാൾക്ക് അറിവ് പലതരത്തിലുണ്ടാവും. ഇവിടെ പറയുന്നത് സമ്യക്ജ്ഞാനത്തെക്കുറിച്ച്. ആ സമ്യക്ജ്ഞാനം ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് പല വികല്പങ്ങളും ഉണ്ടാവും. ഇവിടെ തത്വജ്ഞാനം പ്രപഞ്ചം ബാധിതമായിരിക്കുന്ന തത്വജ്ഞാനം എന്ന് പറയുന്നത് സമ്യക്ജ്ഞാനം. ആ സമ്യജ്ഞാനം ഇല്ലാതിരിക്കുമ്പോഴാണ് ഇങ്ങനെ വികല്പങ്ങൾ നമ്മുടെ മനസ്സിൽ വരുന്നത്, അതാകാമോ ഇതാകാമോ. അത് സമ്യജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ്. വികല്പം ഉണ്ടെങ്കിൽ അതിനെ സമ്യജ്ഞാനം എന്ന് പറയുന്നില്ല. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികല്പങ്ങളൊക്കെയാണ് സമ്യജ്ഞാനം എന്ന് പറയുന്നത്. നമുക്ക് പലതരത്തിലുള്ള അറിവുണ്ടാവാം, പല പ്രതീതികളുണ്ടാവാം, അതവിടെ സമ്യജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ്. ഈ പ്രതീതികളെയൊക്കെ ബാധിച്ചിരിക്കുന്ന സമ്യജ്ഞാനത്തെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ഒരു സമ്യജ്ഞാനം ഇല്ലാതിരിക്കും പ്രതീതികൾ, പലതരത്തിലുള്ള പ്രതീതികൾ, വിപരീത ബുദ്ധി എന്ന് പറയുന്നു, മിഥ്യാജ്ഞാനം, അത് സ്വാഭാവികമാണ്. അപ്പോൾ അത് തന്നെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു സംശയം ഉയരുന്നു, അങ്ങനെ ഒരു സമ്യജ്ഞാനം സാധ്യമാകുമോ, അല്ലെങ്കിൽ ആ സമ്യജ്ഞാനത്തിൻ്റെ സ്വരൂപം എന്താണ്, ആ സമ്യജ്ഞാനത്തിന് എന്താ ഫലം എന്ന് പറഞ്ഞാൽ വളരെ സ്പഷ്ടമാണ്. ഇതാണ് സമ്യജ്ഞാനം ഇല്ലാത്തതിൻ്റെ അടയാളങ്ങൾ. അതിന് പരിഹാരമൊന്നുമില്ല, സമ്യജ്ഞാനം. സംശയങ്ങൾ ഇതിന് പരിഹാരമാണ്. വിവരീയ ബുദ്ധിയും പരിഹാരമുണ്ട്, അറിവില്ലായ്മയും പരിഹാരമുണ്ട്. ബാധിതമാണ് എന്നുള്ള ദൃഢബോധം, അതുമാത്രമേ പരിഹാരമായിട്ടുള്ളൂ. അത്ര ഒരു ബോധമില്ലാതിരിക്കുമ്പോൾ ഇങ്ങനെ അങ്ങനെ വരാം ഇങ്ങനെ വരാം മറ്റേ രീതിയിൽ. ഇവിടെയും പറയുന്നതാണ് എന്താണ്, അറിവെന്ന് പറയുന്നത് നിശ്ചയാത്മകമാണ്, നമ്മുടെ സംശയങ്ങളെന്ന് പറയുന്നത് വികല്പാത്മകം. അപ്പോൾ അത് നിശ്ചയാത്മകമായ സംശയത്തിന് പകരമാകത്തില്ല. അപ്പോൾ നിശ്ചയം കൊണ്ട് അതിനെ പരിഹരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് അവനവന് തോന്നേണ്ട കാര്യമാണ്. നിശ്ചയാത്മകമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികല്പങ്ങൾ അത് തുടർന്നുകൊണ്ടിരിക്കും, അത് ഇതിന് പരിഹാരമല്ല. അപ്പോൾ അത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് പ്രത്യക്ഷ ബലത്വ ജ്ഞാനഫലം പ്രത്യക്ഷമാണ്. അപ്പം നമ്മൾ പറയുന്നത് എന്താണ്, നമുക്ക് ജ്ഞാനമുണ്ട് പക്ഷെ ജ്ഞാനഫലമില്ല, ജ്ഞാനഫലമായ മുക്തിയില്ല എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ജ്ഞാനമുണ്ട് മുക്തിയില്ല എന്നല്ല, ജ്ഞാനമില്ല മുക്തിയില്ല എന്നാണ്. എന്ന് മനസ്സിലാക്കിയ പ്രശ്നം എന്താണ്, ജ്ഞാനമില്ല മുക്തിയില്ല, സമയജ്ഞാനമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതങ്ങനെ സംഭവിക്കാമോ ഇങ്ങനെ സംഭവിക്കാമോ എന്ന് പറയുന്നതെല്ലാം ഇവിടെ പറയുന്ന ആശങ്കകൾ. അത് ജ്ഞാനത്തിൽ അങ്ങനെ ഒരു ആശങ്കയില്ല എന്ന് പറഞ്ഞല്ലോ, ചിന്തയന്റെ സർവസംശയ. ജ്ഞാനത്തിലല്ല സംശയങ്ങൾ ഉന്നയിക്കുന്നത്, ആദ്യം മനസ്സിലാക്കും. അജ്ഞാനം കൊണ്ടാണ് അത് സംശയങ്ങൾ വരുന്നത്. അപ്പം അതിന് പരിഹാരം ജ്ഞാനം തന്നെയാണ്, വേറെ ഒരു പരിഹാരമില്ല. ഇവിടെയും പറയുന്നു പ്രത്യക്ഷ ഫലത്വശ്ച ജ്ഞാനസ്യ ഫലവിരഹ ആശങ്കാനുപത്തി. ജ്ഞാനഫലം പ്രത്യക്ഷമാണ് എന്നിരിക്കെ അങ്ങനെ ഈ പറയുന്ന പോലെ ഒരു മുക്തി ഉണ്ടാകുമോ, ഇത്തരത്തിലുള്ള ശങ്കയ്ക്ക് യാതൊരു സാധ്യതയില്ല, അനുപന്നമാണ്. സമയജ്ഞാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ എന്താണ്, സംശയാതിരഹിതമെന്നാണ്. പിന്നെ അതിലെങ്ങനെയാണ് സംശയം കൊണ്ടുവരുന്നത്, അങ്ങനെ ആകാമോ ഇങ്ങനെ ആകാമോ. അപ്പം നമ്മൾ ഉന്നയിക്കുന്ന സംശയങ്ങളൊന്നും സമയജ്ഞാനത്തിലല്ല അജ്ഞാനത്തിലാണോ, അതിനെന്താ പരിഹാരം, അജ്ഞാനത്തെ നശിപ്പിക്കുന്ന സമയജ്ഞാനം. അത് ഒരു ഭാഗം. അപ്പൊ സമയജ്ഞാനത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും സമാധാനം ഉണ്ട്. എന്നുവെച്ചാൽ സർവ സംശയങ്ങൾക്കും പരിഹാരമായിട്ടാണ് സമയജ്ഞാനം ഒരു വല്ല് നിലനിൽക്കുന്നത്. അപ്പോൾ സമയജ്ഞാനം വന്നിട്ട് ഓരോരോ സംശയമായിട്ടെടുത്ത് പരിഹരിക്കുകയല്ല. അപ്പോൾ സംശയം നമ്മുടെ ഉള്ളിൽ ഉണർന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോ സംശയത്തിനും ഓരോ പരിഹാരം, അത് സമയജ്ഞാനമല്ല. കാരണം ഒരു സംശയത്തിനൊരു പരിഹാരം വന്നാൽ ഉടനെ അടുത്ത സംശയം വരും, അതിനും പരിഹാരം, അതിനും അടുത്തത്, അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതിന് അവസാനമുണ്ട്, സംശയവും പരിഹാരമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് സമയജ്ഞാനമെന്ന് പറയുന്നത് മൂല അവിദ്യയെ നിരാകരിക്കുന്നതാണെന്ന് പറയും. എന്നുവെച്ചാൽ എല്ലാ സംശയങ്ങൾക്കും കാരണമായിരിക്കുന്ന സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധമില്ലായ്മ അതിനെ പരിഹരിക്കുന്നതാണ് മൂലാവിദ്യ എന്ന് പറഞ്ഞാൽ. അത്രയേ ഉള്ളൂ, സർവത്തിനും മൂലമായിരിക്കുന്ന ഈ വികല്പങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പ്രശ്നത്തിന് പലതരത്തിലുള്ള പരിഹാരങ്ങൾ അന്വേഷിച്ച് കിടക്കുന്ന മനസ്സിൻ്റെ ഈ വികല്പം, എല്ലാത്തിനുമുള്ള ഒറ്റ കാരണം, മൂലകാരണമാണ് മൂലാവിദ്യ എന്ന് പറയുന്നത്. വേറൊരർത്ഥങ്ങൾ. അവിദ്യ എന്ന് പറഞ്ഞാൽ പോരെ മതി. പക്ഷെ അവിദ്യ എന്ന് പറയുന്നത് ഓരോ പ്രശ്നങ്ങൾക്കും ഓരോ സമാധാനം കിട്ടുമ്പോൾ അവിദ്യ എന്ന് വർത്തിക്കുകയാണ്. അപ്പോൾ സമ്യജ്ഞാനമില്ലാത്തതുകൊണ്ട് അടിസ്ഥാനപരമായി അത് നശിച്ചില്ല. അതുകൊണ്ടാണ് അതിൻ്റെ മൂലാവിദ്യ എന്ന് പറയുന്നത്. അപ്പോൾ അത് നശിക്കത്തക്ക രീതിയിൽ അതെങ്ങനെ നശിക്കുന്നു ഇവിടെ പറയുന്നു. ആത്മാ അത് സ്വയം അപരോക്ഷമാണ്, അത് പ്രകാശ സ്വരൂപമാണ്. അവിടെ ഒരു തരത്തിലുള്ള ഇരട്ടിനും നിലനിൽക്കാൻ അവകാശമില്ല എന്നുള്ള ബോധം. ഇരട്ടിൽ പ്രകാശത്തിന് ഇരട്ടിൽ നിൽക്കാൻ ഒരു സാധ്യതയില്ലെങ്കിൽ പ്രകാശത്തിന് ഇരട്ടെല്ലാം നശിച്ചേ പറ്റും. പിന്നെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ക്രമമായിട്ടുള്ള ഇരട്ട് നശിക്കുന്നു പ്രകാശം. ഓരോന്നോരോന്നായിട്ട് നശിക്കുന്നു, ഓരോന്നോരോന്നായിട്ട് നശിക്കുന്നു എന്നുള്ള കൽപ്പനയാണ്. അപ്പോൾ പുതിയ പുതിയ ഇരട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. തത്വം ഏകമാണ്, അതിനെ സംബന്ധിച്ചിട്ടുള്ള അറിവില്ലായ്മ അതില്ലാതാകുക. തത്വം പലതാണെങ്കിൽ ശരി, പലതരത്തിൽ അറിവില്ലായ്മ ഉണ്ടാകാം. ഇതങ്ങനെയല്ല, തത്വം ഏകമാണ്. അതുകൊണ്ട് ആ തത്വത്തെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ നിശ്ചയിക്കുന്നു. അതങ്ങനെ അത് അപരോക്ഷമായിരിക്കുന്ന തത്വമാണ് യസാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ. അപ്പം അത് അപരോക്ഷമായിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൽ ഒരു തരത്തിലുള്ള ഇരുട്ടിനും നിലനിൽപ്പില്ല. അത് സ്വർഗാദി ഫലങ്ങളെപ്പോലെ അല്ല എന്നാണ്. സ്വർഗാദി ഫലങ്ങളെപ്പോലെയോ അല്ലെങ്കിൽ ആർജിതമായിരിക്കുന്ന ഏതെങ്കിലും ഫലങ്ങളെപ്പോലെയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ സംശയങ്ങളും വരാം. അതുകൊണ്ട് ഫലവിര ആശങ്ക അനുഭവത്തിലൂടെ ഫലം ഇല്ലാതിരിക്കുമോ എന്നുള്ള ആശങ്കകൾക്കൊന്നും യാതൊരു നിലനിൽപ്പും സമ്യജ്ഞാനത്തിൽ. കർമ്മഫലേ ഹി സ്വർഗാത്തൗ അനുഭവ അനാരൂഢേ സ്യാത് ആശങ്ക ഭവേദ്വാ നാവ. എപ്പോഴാണോ ഫലം നമ്മളിൽ നിന്ന് നകന്നു പോകുന്നു, ഇവിടെ ഫലം സ്വരൂപം തന്നെയാണ്, ഭക്തി സ്വരൂപം തന്നെയായിരിക്കുന്നുണ്ട്. അത് അന്യമായ ഒന്നല്ല, അത് പ്രാപിക്കേണ്ട ഒന്നല്ല. സ്വർഗത്തെ പോലെ സ്വർഗം ഇവിടെ പ്രവർത്തിക്കുന്നു, ആത്മാവ് ഇവിടെ നിന്ന് വിട്ടുപോകുന്നു, അതിന് മരിക്കണം, പിന്നെ സ്വർഗത്ത് പോകുന്നു, അവിടെ ചെന്ന് അനുഭവിക്കുന്നു. ഇതിൽ സ്വാഭാവികമായിട്ട് ശങ്കയുണ്ടാവും, ഇത് നടക്കുന്ന കാര്യമാണോ അല്ലയോ. അതുകൊണ്ട് കർമ്മഫലവും ഇതുമായിട്ട് യാതൊരു സാമ്യം ഇല്ല ഒരു തരത്തിലും. അവിടെ ആശങ്ക ഉണ്ടാവാം. അപ്പം ജ്ഞാനഫലത്തെക്കുറിച്ച് നമ്മൾ ആശങ്കിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ജ്ഞാനം, സമയജ്ഞാനം നമ്മളില്ല എന്നാണ്. അതുകൊണ്ടാണ് ജ്ഞാനഫലത്തെക്കുറിച്ച് ആശങ്കിക്കുന്നത്. അതിന് സമയജ്ഞാനമല്ല വേറെ പരിഹാരമില്ല. സമയജ്ഞാനത്തിന് അങ്ങനെ ആശങ്കകളുണ്ടെങ്കിൽ വിചാരമല്ലാതെ വേറെ പരിഹാരമില്ല. വിചാരത്തിലൂടെ സമയജ്ഞാനം സാധ്യമാകത്തുള്ളൂ. ആണ് കർമ്മഫലേഹി സ്വർഗാദു അനുഭവ അനാരൂഢേ. അതിപ്പോ അനുഭവത്തിൽ വരുന്നില്ലല്ലോ. പക്ഷെ അത് ആശങ്ക വരാൻ ഭവേദ്വാ നവായതി. അനുഭവ ആരൂഢം തു ജ്ഞാനഫലം. അയ്യോ, ഇനി ജ്ഞാനഫലം എന്ന് പറയുന്നത് എന്താ? ഞാനിപ്പോ ശ്രവണ മനനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഏത് കാലത്താ ഞാൻ എനിക്ക് ജ്ഞാനമുണ്ടാകുന്നു, എന്നാ ഞാൻ ജ്ഞാനിയാകുന്നു? അത് പറയുന്നു ഈ ജന്മത്തിൽ സംഭവിക്കുമോ, അതോ ഇനി പല ജന്മങ്ങളിൽ സംഭവിക്കുന്നു? ഇനിയും പല ജന്മങ്ങളിൽ സംഭവിക്കും എന്ന് പറയുമ്പോൾ അത് സ്വർഗം പോലെ തന്നെ. മരിച്ചിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു വിശ്വാസമാണ്. അങ്ങനെ സംഭവിക്കുന്ന ഒന്നല്ല എന്ന് ആണ് ആദ്യമേ പറഞ്ഞത്. ജ്ഞാനഫലം അനേകാന്തികമാണ്. അല്ല, നിങ്ങൾ പറയുകയാണ് മരിച്ചതിന് ശേഷമാണ് ഇനി ജ്ഞാനം ഉണ്ടാകേണ്ടതെന്ന് പറഞ്ഞാൽ അത് സ്വർഗം പോലെ ആയിരിക്കും. അത് ജ്ഞാനമല്ല. ജ്ഞാനം എന്താണ്? അനേകാന്തികം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിശ്ചയമായ ഫലത്തോടു കൂടിയതല്ല എന്ന് പറയും. അതിന്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റത്തില്ല. അനിശ്ചിത ഫലത്തോടു കൂടിയതല്ല. അങ്ങനെ ഇങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ പെടുത്താൻ കഴിയത്തില്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് മൂന്ന് ജന്മമുണ്ട് ജ്ഞാനപ്രാപ്തിക്ക്, നാല് ജന്മമുണ്ട്. ഇങ്ങനെയെല്ലാം പറയുന്നത് ജ്ഞാനഫലത്തെക്കുറിച്ചല്ല. അങ്ങനെയൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം ഉപാസനാഫലത്തെക്കുറിച്ചാണ്. ഉപാസനാഫലത്തെ സംബന്ധിച്ച് അത് പറയാം, ഇനി നാല് ജന്മമുണ്ട്, മൂന്ന് ജന്മമുണ്ട്, എനിക്കിനി ഒരു ജന്മം കൂടെയുണ്ട്. ഉപാസനാഫലങ്ങൾ അങ്ങനെ വരും. അപ്പം അങ്ങനെ എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എന്താണ് ജ്ഞാനം, സമയജ്ഞാനം എന്നവിടെ അറിവില്ലെന്നാണ്. ഇനി ഒരുപാട് ജന്മങ്ങൾ ജനിക്കണം, ഇനി ഒരുപാട് ജന്മങ്ങളുടെ ശുദ്ധി വേണ്ടിവരും. എന്താണ് ഇനി കർമ്മയോഗം ബാക്കി കിടക്കുന്നു, ഭക്തി ഇനി ബാക്കി കിടക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ജ്ഞാനം, ശുദ്ധാസംബന്ധം. ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? അത് അനുഭവാരൂഢമാണ്. അത് പറയുന്നത് അനുഭവാരൂഢമാണ്. ഇനി അനുഭവത്തിൽ വരേണ്ട ഒരു കാര്യം, നാളെ സംഭവിക്കേണ്ട ഒരു കാര്യമല്ല, ആരൂഢമാണ്. അനുഭവ ആരൂഢം തു ജ്ഞാനഫലം. എന്തുകൊണ്ട്? ജ്ഞാനത്തെ നിങ്ങളെ ബോധിപ്പിക്കുന്ന അങ്ങനെയാണ്, നാളെ ഉണ്ടാകാൻ പോകുന്ന ജ്ഞാനത്തെക്കുറിച്ചോ അങ്ങനെയുള്ള ഒരു ജ്ഞാനത്തെക്കുറിച്ചല്ല. അത് അപരോക്ഷമായ സ്വരൂപം എന്നാ ബോധിപ്പിക്കുന്നു. അങ്ങനെയും ബോധിപ്പിക്കുന്നു. ഇത് എന്താണ്? ജ്ഞാനം എന്ന് പറയുന്ന അനുഭവാരൂഢമാണ്. അങ്ങനെ എന്റെ അത് അനുഭവാരൂഢമായിരിക്കുന്നു. എന്നുവെച്ചാൽ അത് നിത്യസിദ്ധമായിരിക്കുന്നു. മാറി മാറി വരുന്നതല്ല. സ്വർഗം എന്ന് പറയുന്നത് എന്താണ്? കിട്ടും, നഷ്ടപ്പെട്ടു പോകും, വീണ്ടും കിട്ടും, നഷ്ടപ്പെട്ടു പോകും. കിട്ടാതിരിക്കത്തില്ല, ഉണ്ടാവും. സമാധി അങ്ങനെ തന്നെയാണ്, പ്രാപിക്കാം, അവിടെ എത്തിച്ചേരാം, പക്ഷെ വീണ്ടും നഷ്ടപ്പെട്ടു പോകും. ഇതൊക്കെയാണ് അവിടുത്തെ തകരാറ്. ഇത് പറയുന്ന അങ്ങനെയല്ല. ഇതിൽ ഒരു കാല വിളംബരവും ഇല്ലാതെയാണ് ശ്രുതി ബോധിക്കുന്നത്. തത്വമസി എന്ന് പറഞ്ഞാൽ നാളെ തത്വമസി എന്നല്ല, അങ്ങനെ അതിന് അർത്ഥമില്ല. സ്വരൂപത്തെ ബോധിപ്പിക്കുകയാണ്. അത് കാലവുമായി ബന്ധപ്പെടുത്തിയല്ല പറയുന്നത്. അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഉപാസനഫലങ്ങൾ, കർമ്മഫലങ്ങളെല്ലാം അങ്ങനെയാണ്, കാലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നാളെ സംഭവിക്കുന്നു അങ്ങനെ. എന്താണ് ത്വം മൃതോ ഭവിഷ്യത്തി, അങ്ങനെ അർത്ഥം കൊടുക്കാൻ പറ്റത്തില്ല. തൽക്കാലം നിനക്ക് ജ്ഞാനമില്ല, കുറച്ചു കാലം കഴിയുമ്പോൾ ചാകും, അത് കഴിഞ്ഞ് അടുത്ത് ജനിക്കുമ്പോൾ ജ്ഞാനം, അങ്ങനെയില്ല. അത് ഇതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്ത പറയുന്നതാണ്. ജ്ഞാനത്തെക്കുറിച്ച് ഉപദേശിക്കുന്നിടത്തെല്ലാം എന്താണ് അത്? അനുഭവാരൂഢമായിട്ട്. എന്ന് പറഞ്ഞാൽ നിന്നിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ജ്ഞാനത്തെക്കുറിച്ചാണ് ബോധിപ്പിക്കുന്നത്, അല്ല വരാൻ പോകുന്ന ജ്ഞാനത്തെക്കുറിച്ചല്ല. സിദ്ധവത് ഉപദേശ, സിദ്ധമായതിനെ ഉപദേശിക്കുകയാണ്, അല്ല സാധ്യമായ ജ്ഞാനത്തെക്കുറിച്ചല്ല ഉപദേശിക്കുന്നു. പിന്നെ എങ്ങനെ അത് സാധ്യമാകും? എങ്ങനെ അത് പ്രയത്നം സാധ്യമാകുന്നു? എങ്ങനെ സ്വർഗാദികളെപ്പോലെ പരോക്ഷമാകും? അതെന്താണ് അതിൻ്റെ വാസ്തവ സ്വരൂപം എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്, അത് വിശദീകരിക്കുകയാണ്. അനുഭവ ആരൂഢമായെന്ന് പറഞ്ഞാൽ ആരോഹണം ചെയ്യുക എന്ന് വെച്ചാൽ അതിന് കയറുക എന്നുള്ളതാണ്. കാരണം നമ്മൾ കയറുക എന്ന് പറഞ്ഞാൽ പിന്നെ ഇറങ്ങുന്നതും പ്രതീക്ഷിക്കും, കയറുക ഇറങ്ങുക കയറുക ഇറങ്ങുക. ഇതങ്ങനെയല്ല, അത് നിത്യസിദ്ധമാണ്, ആണ് അനുഭവ ആരൂഢം എന്ന് പറയുന്നത്. ഞാൻ അനുഭവത്തെ ഉണ്ടാക്കിയെടുക്കുന്നതൊന്നുമല്ല, ഇനി അനുഭവിക്കാനുള്ളതുമല്ല. അത് നിത്യസിദ്ധമെന്ന് മനസ്സിലാക്കിയത് അത് ജ്ഞാനമാകത്തുള്ളൂ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കും. അതാണ് കർമ്മഫലേഹി സ്വർഗ അതോ അനുഭവ അനാരൂഢേ. അതെന്തായാലും ഇപ്പോൾ ഇല്ലല്ലോ സംഗതി, മരിച്ചിട്ട് അവിടെ എത്തിച്ചേരണ്ടേ? ആശങ്ക ഭവേദുവ നവായി. അനുഭവ ആരൂഢം തു ജ്ഞാനഫലം എന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് ശ്രുതി ബോധിപ്പിക്കുന്നതും നമ്മളെ ബോധിക്കേണ്ടതും ജ്ഞാനത്തെ ഇങ്ങനെയാണ് ബോധിക്കേണ്ടതെന്നാണ്. വേറെ ഇതിന് ബോധിക്കാനോ ബോധിപ്പിക്കാനോ ഒരു വഴിയില്ല. മറ്റേതെങ്കിലും തരത്തിൽ ഇത് ബോധിക്കുകയോ ബോധിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതൊന്നും ജ്ഞാനമല്ല, അറിവല്ല, സമയജ്ഞാനമല്ല, തത്വജ്ഞാനമല്ല. തത്വജ്ഞാനത്തെ നിത്യസിദ്ധമായി തന്നെ ബോധിക്കണമെന്നാണ്, എന്നാലേ ജ്ഞാനമാകത്തില്ല, എന്നാലേ സമയജ്ഞാനം എന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ടങ്ങനെ? സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മേതി ശ്രുതി, ശ്രുതി പറഞ്ഞിരിക്കുന്നത് സാക്ഷാത് അപരോക്ഷമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നാളെ അപരോക്ഷമാകുന്നുവെന്നോ ഇന്നലെ ആയിരുന്നുവെന്നോ അല്ല, അത് കാലവുമായിട്ട് ബന്ധപ്പെട്ട് കാലാതീതം എന്ന് പറയുന്നത് എപ്പോഴും അത് അപരോക്ഷമായി തന്നെ ഇരിക്കുന്നു. ഇതാണ് ജ്ഞാനം. ഇങ്ങനെയാണ് ബോധിപ്പിക്കുന്നത്, അങ്ങനെയാണ് ബോധിക്കേണ്ടത്. പലതരത്തിൽ പറയാം, കരണജന്യമല്ല, അത് കാരകമല്ല, അത് കർത്തൃതന്ത്രമല്ല, ഇങ്ങനെയൊക്കെ പലതരത്തിൽ പറയുന്നത് ഇത് തന്നെയാണ്. അപ്പൊ ഇനി അനുഭവിക്കേണ്ടത്, നേടിയെടുക്കേണ്ടതൊക്കെ വരുമ്പോൾ അതിന് അനുഭവ ആരൂഢമെന്ന് പറയാൻ പറ്റില്ല. അതെപ്പോഴും ഉള്ളത് തന്നെയാണ് ജ്ഞാനം എന്ന് ഇവിടെ ശ്രുതി ബോധിപ്പിക്കുമ്പോൾ അതങ്ങനെയല്ലേ ബോധിക്കേണ്ടത്, അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്. അതിന് വേറൊരു തരത്തിൽ പറഞ്ഞിട്ടെന്താണ്, ഇനി നാളെ ബോധിക്കേണ്ട ഒരു കാര്യമാണ് എന്നൊക്കെ പറയുന്നത്. എന്താണ് ശ്രുതി ബോധിപ്പിക്കുന്നതെന്ന് ശരിയായി അറിയാത്തതുകൊണ്ടാണ്. അതിനെക്കുറിച്ചൊന്നും അല്ലല്ലോ ഇവിടെ പറയുന്നത്, ഇവിടെ ജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത്. രാഗദ്വേഷത്തെ കുറിച്ചൊക്കെ പറയുന്ന ക്ലാസ്സിൽ പോകണം, അതിനെ കുറിച്ച് മനസ്സിലാക്കുക. ഇവിടെ അതിനെ കുറിച്ചല്ല പറയുന്നത്, ഇവിടെ എന്താണ് ജ്ഞാനം എന്നുള്ളത് പറയുകയാണ്. ഈ ക്ലാസ്സിൽ ജ്ഞാനം മാത്രമേ ഉള്ളൂ, മറ്റേ ക്ലാസ്സിൽ എല്ലാ വേണ്ടാധീനങ്ങളുമുണ്ട്. ഇവിടെ അനുഭവാരൂഢത്തെ കുറിച്ചാണ്, അനുഭവാരൂഢമായ ജ്ഞാനത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതാണ് ജ്ഞാനം എന്തെന്ന് മനസ്സിലാക്കി തരാൻ പറയുന്നത്. ജ്ഞാനം എന്താണെന്ന് നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെ വിട്ടിട്ട് നമ്മൾ നേരെ അത് ചക്ക എങ്ങനെയിരിക്കും, മാങ്ങ എങ്ങനെയിരിക്കുന്നു ചോദിച്ചു, അത് ഇതുമായിട്ട് എന്താ ബന്ധം? അതിവിടെ അപ്രസക്തമാണ്. അത്തരം ചോദ്യങ്ങൾ വിചാരങ്ങൾ ഒന്നും അല്ല. ഇത് പറയുമ്പോഴും എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിതല്ല പരിഹാരം. അപ്പോൾ ആ ക്ലാസ്സിൽ പോവുക, അതാണ് അതിൻ്റെ പരിഹാരം. ഇവിടെ പറയുന്ന ഇതാണ്. എന്താണ് ജ്ഞാനം? അത് പറയുന്നുണ്ടല്ലോ. അങ്ങനെ ജ്ഞാനത്തെ പറയുമ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ അത് എന്താണ് പറയുന്നതെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെന്ന് വരും. കാരണം ഇത് പറയുമ്പോഴും മനസ്സിൽ മറ്റ് വിഷയങ്ങളിലേക്കാണ് മനസ്സ് പോകുന്നത്. ചൈതൽ ഉറയ്ക്കുന്നില്ല. അപ്പം അങ്ങനെ മറ്റ് വിഷയങ്ങളിലേക്ക് പോകും, പിന്നെ വേറെ പരിഹാരം നോക്കും. ഇവിടെ പറയുന്ന എന്താണ് ജ്ഞാനം എന്നുള്ളതാണ്. അത് ഇതാണ് ജ്ഞാനം, അനുഭവാരൂഢമായിരിക്കുന്നതാണ്. ഇതങ്ങനെ പറയാൻ കാരണം, ഇനി ജ്ഞാനത്തെ മറ്റൊരു രീതി വ്യാഖ്യാനിക്കരുത്. രാഗദ്വേഷങ്ങളെയോ കാമക്രോധങ്ങളെയൊക്കെ നമുക്ക് എങ്ങനെയും വ്യാഖ്യാനിക്കാം. അതിന് പല മുഖങ്ങളുണ്ട്, പലതരത്തിൽ അതിനെയൊക്കെ നമുക്ക് അവതരിപ്പിക്കാം, അതിന് പല പരിഹാരങ്ങൾ നിർദ്ദേശിക്കാം. ജ്ഞാനം ഏകരസമാണ്, ഏക സ്വഭാവമാണ്. അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഭക്ഷ്യകാരൻ അത് തന്നെ പറയും, അനുഭവാരൂഢമാണ് അത്, സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ എന്ന് ബോധിപ്പിച്ചിരിക്കുന്നു. അത് ജ്ഞാനവുമാണ്, അത് ജ്ഞാനഫലവുമാണ്, അത് തന്നെയാണ് മുക്തി എന്ന് അതിനെ ഗ്രഹിക്കുക. ആ ഗ്രഹണം ജ്ഞാനമാവും, ആ തത്വം മുക്തിയാവും. അവിടെ ഭേദമില്ല. തത്വമസി ഭവിഷ്യസി ദൈവം പറഞ്ഞത് തത്വമസി ഇതിക സിദ്ധവത്. തത്വമസി എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചോ മറ്റെന്തെങ്കിലും അവിടെ പറയുന്നില്ലല്ലോ. നിങ്ങളുടെ രാഗത്തെക്കുറിച്ചോ ദേഷ്യത്തെക്കുറിച്ചോ ജന്മങ്ങളെക്കുറിച്ചോ കർമ്മങ്ങളെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല. അതെല്ലാം വരികയും പോവുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. സിദ്ധവത് ഉപദേശ സിദ്ധമായൊരു തത്വത്തെയാണ് അവിടെ ഉപദേശിക്കുന്നത് എന്നാണ് അത് പറയുന്നത്. അങ്ങോട്ട് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അതിന് പരിഹാരം മനനമാണ്, വിചാരം ചെയ്ത് ഗ്രഹിക്കുക എന്നുള്ളതേ ഉള്ളൂ.